മധുരം സങ്കീർത്തനാഹ്ലാദിനി ശ്യാമാംബികേ മധുസിക്തസൂക്തി അമൃതാനന്ദാഗ്നിഗാമീശ്വരീ. വാക്യകാരം മരവിചി, ഭാഷ്യകാരം പതഞ്ജലി, പാണിനീ സൂത്രകാരം ച പ്രണതോസ്മി മിത്രയം. പൂർവാദിനി സപൂർവാച്ച. കൃതപൂർവി കൃതപൂർവി എന്നുള്ളത് ആദ്യം കൃതപൂർവ ശബ്ദങ്ങൾക്ക് സമാസം ചെയ്യണം. കൃതഹ പൂർവം, കടഹ അനേന, അങ്ങനെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ കൃതഹ കടഹ, കൃതശബ്ദവും കടശബ്ദവുമായിട്ട് അന്യം വരും, സാപേക്ഷത വരും. ഇപ്പം സമാസവും വരത്തില്ല, തദ്ധിതപ്രത്യവും വരത്തില്ല. ഇപ്പം നിരപേക്ഷ എന്താണ്, സാമർഥ്യം നഷ്ടപ്പെട്ടു, സമർത്ഥ പദവി. അതുകൊണ്ട് വ്യാഖ്യാതാക്കൾ പറയുന്നതാണ് ആദ്യം എന്ത് ചെയ്യുന്നു, ഡുക്രിഞ്ഞ് കരുണേ ധാതു സകർമ്മക ധാതുവാണ്. കർമ്മത്തിൻ്റെ അവിവക്ഷയില്ല, കർമ്മവിവക്ഷയില്ല. ഭാവാർത്ഥത്തിൽ പ്രത്യേകം വരണം, കൃതം എന്ന് വരണം. കൃതം പൂർവം അവിടെ സുപ്സുപ ആദ്യം പഠിച്ചു, ഭൂതപൂർവ സമാസം വന്നു. അതുപോലെ സമാസം ചെയ്ത് കൃതപൂർവ ശബ്ദം ശ്രദ്ധിക്കും. അനേന കൃതപൂർവം കിം, അവിടെ കൃതപൂർവ ശബ്ദത്തിൽ നിന്ന് എന്തുവരും, ഇത് വരും. എന്താണ് സപൂർവാച പ്രകാരം ഇനി പ്രത്യേകം വന്ന് കൃതപൂർവി എന്ന് വരും. ഇപ്പൊ കൃതപൂർവി അനേന കിം കൃതപൂർവി, ഓദനം അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മം, അങ്ങനെ അന്വയിക്കുമ്പം കർമ്മം കൃതപൂർവ ശബ്ദത്തിൽ നിന്ന് അന്വയിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കൃതത്തോടോ പൂർവശബ്ദത്തോടോ അന്വയിക്കുന്നില്ല. മുമ്പ് പറഞ്ഞെടുത്ത് പൂർവാദിനി അവിടെ ആ പ്രശ്നമുണ്ട്, ഒറ്റ ശബ്ദമേ ഉള്ളൂ പൂർവശബ്ദം. അപ്പോ പൂർവി അനേന കിം പൂർവം കൃതം അനേന വിഗ്രഹിക്കും. കിം കർമ്മം വരും, ഒറ്റ ശബ്ദമേ ഉള്ളൂ. അലൗകികരം വരുമ്പം പൂർവസു പരത്തിലെന്ത് വരും, ഇൻപർത്തം വരുന്നു. പൂർവ അം, ആ സോറി, കഴിഞ്ഞോണ്ട് ഞാൻ തെറ്റിച്ചാ പറഞ്ഞു, പൂർവസു അല്ല പൂർവ അമ്മാണ്. പൂർവാദിനി എന്ന് പറയുന്നത് പൂർവം ക്രിയാവിശേഷണമായതുകൊണ്ട് പൂർവ അം, സു അല്ല. സു എന്നും ഒന്ന് പറഞ്ഞപ്പോൾ അമ്മന്നായി, എന്താ അമ്മന്ന് മനസ്സിൽ ഒന്ന് പറഞ്ഞു പ്രഥമയായി, ഇപ്പോഴും അങ്ങനെ തന്നെ പറ്റി. ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നു, ആരും നോക്കാനോ. പൂർവ അമ്മാണ് ക്രിയാവിശേഷണം കൊണ്ട് അലൗകികരത്തി എന്ത് വരണം, പൂർവ അം എന്ന് വരുന്നു പൂർവി. ഇവിടെ അങ്ങനെയല്ല, കൃതപൂർവ ശബ്ദം വന്നു കഴിഞ്ഞു, അവിടെ കൃതപൂർവ സു അലൗകികരത്തിൽ കൃതപൂർവ സു കൃതപൂർവി അനേന അങ്ങനെ അങ്ങനെയാണ് വിഗ്രഹിക്കുന്നത്. കൃതപൂർവ സു ആദ്യം കൃതവും പൂർവശബ്ദമായിട്ട് സമാസം വരുന്നുണ്ട്. അപ്പൊ കൃതപൂർവ ശബ്ദം വന്നു. കൃതപൂർവി അനേന എന്ന് വിഗ്രഹിക്കുമ്പോൾ കൃതപൂർവ സു ഇന്ന് വന്ന് കൃതപൂർവി എന്ന് വരും. സ്വാമി, ക്രിയാവിശേഷണങ്ങള് ദ്വിതീയവിഭക്തിയാണെന്ന് പറയുമ്പോൾ അവ്യയങ്ങളായിട്ടുള്ള ക്രിയാവിശേഷണങ്ങളില്ലേ? അവ്യയമുണ്ട്. അപ്പൊ അത് ദ്വിതീയവിഭക്തി? അതിന് അവ്യയങ്ങൾക്കും വിഭക്തി ഉണ്ടല്ലോ. അല്ല, അപ്പൊ വേഗേന ഭാവതി എന്നൊക്കെ പറയുമ്പോൾ അത് ക്രിയാവിശേഷണമല്ലേ? അവിടെ തൃതീയനും വരാൻ ക്രിയാവിശേഷം. അപ്പൊ അവിടെ ഇനിയും തൃതീയാപൂർവമായിട്ട് വരത്തുള്ളൂ. തൃതീയയിലും വരാൻ ക്രിയാവിശേഷണം, ദ്വിതീയയിൽ വരാം, ദ്വിതീയയിൽ ഏകവചനമായിട്ട് വരാം, നൗസലിംഗമായിട്ട് വരാം, ഇത്രയും കാര്യങ്ങൾ വരും. മൃദു പച്ചത്തി പ്രസിദ്ധമായ ഉദാഹരണം അതാണ്. ദ്വിതീയ മൃദു യഥാസ്യ തഥാ പച്ചത്തി ഇതെല്ലാം വരാം. തൃതീയയിലും ഉപയോഗിക്കും ക്രിയാവിശേഷണം. പക്ഷെ കൂടുതൽ ദ്വിതീയയിലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ക്രിയാവിശേഷണമായതുകൊണ്ടാണ് പൂർവാദിനി പൂർവ അമ്മെന്ന് വിഗ്രഹിക്കുന്നത്. രണ്ടാമത്തത് കൃതശബ്ദവും പൂർവശബ്ദവുമായിട്ട് സമാസം ചെയ്തു കഴിഞ്ഞിട്ട് കൃതപൂർവി അനേന എന്ന് വിഗ്രഹിക്കുമ്പം കൃതപൂർവി ശബ്ദത്തിൽ നിന്ന് കിം കൃതപൂർവി അനേന എന്ന് പറയുമ്പോൾ കർമ്മം വരുന്നു, കടം. കൃതപൂർവി അനേന ഇവിടെ അതുപോലെ തന്നെ ഇവിടെ അമ്മ വരുന്നത് ഏകവചനത്തിലും അമ്മ തന്നെയാണല്ലോ. സൂവിന് അമ്മ ആദേശം വരുമല്ലോ, നപുംസലിംഗമാണല്ലോ ക്രിയാവിശേഷണം. അപ്പൊ ഏകവചനാണെങ്കിലും അമ്മ തന്നെയാണല്ലോ വരുന്നത്. ആ, ഏകവചനാണെങ്കിലും അമ്മ തന്നെ വരും, അത് തന്നെ വരും. നപുംസലിംഗം ഇത് കർത്തൃകർമ്മണോഹോ കൃതി എന്ന് പറയുന്ന സൂത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അവിടെ എന്തുകൊണ്ട് അവിടെ കൃത്തെന്ന് പറഞ്ഞു? ഇവിടെ ഷഷ്ടി ഒഴിവാക്കാനാണെന്ന് പറയും. അപ്പോൾ അവിടെ വിശദമായ ചർച്ചയുണ്ട് ആ സൂത്രത്തിൻ്റെ ബാലമനോരമയിൽ. ന്യായബോധനയിലെല്ലാം വിശദമായി ചർച്ച ചെയ്യുന്നു. ഇത് പലപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്, കാരക പ്രക്രിയയിലാണ് കൂടുതലും ചർച്ച ചെയ്യുന്നത്. പിന്നെ ഇവിടെ രണ്ട് പരിഭാഷകൾക്ക് ജ്ഞാപകമാണ്. ഇത് പ്രാതിപതികാധികാരമായതുകൊണ്ട് പൂർവശബ്ദം പറഞ്ഞുകൊണ്ട് തന്നെ പൂർവ്വ അന്തപ്രാതിപതി ഒന്ന് കിട്ടും. പസാപൂർവം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? പൂർവാന്തം എന്നാണ്. സപൂർവം എന്ന് വെച്ചാൽ പൂർവാന്തം. എങ്ങനെ? വിദ്യമാന പൂർവയസ്യ ഏതൊന്നിലാണോ എന്താണ് പൂർവശബ്ദം അല്ല പൂർവം ആയിട്ട് എന്തോ ഉള്ളത്. ആ, പൂർവത്തിൽ ശബ്ദമുള്ളത്. പൂർവത്തിൽ ശബ്ദമുള്ളത്, പൂർവത്തിൽ ശബ്ദമുള്ള പൂർവശബ്ദം. അങ്ങനെ സപൂർവം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർവത്തിൽ മറ്റൊരു ശബ്ദമുള്ള പൂർവശബ്ദം. അത് പൂർവമല്ല. ഈ പൂർവ്വം രണ്ട് ആവർത്തിച്ചു വരുന്നുണ്ട്, ഭ്രമിക്കരുത്. പൂർവത്തിൽ മറ്റൊരു ശബ്ദമുള്ള പൂർവശബ്ദമാണ് സപൂർവം. ഇപ്പൊ പൂർവത്തിൽ വേറെ ഏതെങ്കിലും ശബ്ദമായിരിക്കും, കൃതം, ഭുക്തം, ദൃഷ്ടം തുടങ്ങിയ ശബ്ദങ്ങൾ. പൂർവത്തിലെ പൂർവ്വ ശബ്ദമാകാം, പൂർവത്തിലെ പൂർവ്വ ശബ്ദമാകാം, എന്തും എന്തും വരാൻ പാടില്ല. കർമ്മം അതിന് കർമ്മം വരുന്ന ശബ്ദങ്ങളായിരിക്കും. അതുപോലെ ഇവിടെ വരുന്നതും എങ്ങനെയാണ്? ഭാവാർത്ഥത്തിൽ നിഷ്ഠ ആണ് വരുന്നത്. ഭാവ അർത്ഥത്തിലുള്ള നിഷ്ഠാപ്രത്യം അതാണ് വരുന്നത്. ഏത് ശബ്ദം വരത്തില്ല. അത് സകർമ്മക ധാതുക്കളാണെങ്കിലും കർമ്മത്തിന്റെ അവിവക്ഷയിൽ ഭാവാർത്ഥത്തിൽ പ്രത്യയം വന്നിട്ട് കൃതം, ഭുക്തം, ഭീതം, ദിഷ്ടം തുടങ്ങിയ ശബ്ദങ്ങളായിരിക്കും പൂർവത്തിൽ വരുന്നത്. അപ്പൊ സപൂർവം എന്ന് പറഞ്ഞാൽ പരത്തിൽ പൂർവ്വ ശബ്ദം തന്നെ ഇരിക്കണം, മുമ്പിൽ വേറെ ഏതെങ്കിലും ഒരു ശബ്ദം ഇരിക്കണം എന്നാണ് എന്റെ അർത്ഥം. അത് തിരിച്ചും പറയാം. എന്താണ് പൂർവ്വാന്തമായ ശബ്ദം? അന്ത്യത്തിൽ പൂർവ്വമുള്ള ശബ്ദം എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെ. സപൂർവം എന്ന് പറഞ്ഞാലും പൂർവ്വാന്തം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. അതിന്റെ അർത്ഥം എന്താണ്? സപൂർവം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പൂർവം അന്ത്യത്തിലുള്ള ശബ്ദം. ഇപ്പൊ പൂർവ്വ ശബ്ദത്തിനെയും പൂർവ്വാന്തം എന്ന് പറയാം. പൂർവ്വ ശബ്ദത്തിന് എന്ത് പറയാം? പൂർവം അന്ത്യത്തിലുള്ള ശബ്ദം എന്ന് പറയാം. ഇങ്ങനെ വ്യപദേശിവത് ഭാവേന, വ്യപദേശിവത് ഏകസ്മിൻ. ഭാഷ്യകാരൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നിനെ തന്നെ അതായും പറയാം, അത് അന്തമായും പറയാം, അത് ആദ്യമായും പറയാം. ഇപ്പൊ പൂർവ്വ ശബ്ദത്തിനെ തന്നെ എന്ത് പറയാം? പൂർവ്വാന്തം എന്ന് പറയാം. അങ്ങനെ പറയാമെന്നിരിക്കെ സപൂർവാച്ചെന്ന് പറഞ്ഞു. ഇതൊരു പരിഭാഷയ്ക്ക് ജ്ഞാപകമാണ്. വ്യപദേശിവദ്ഭാവോ അപ്രാതിപതികേന. പ്രാതിപതികം വരുന്നിടത്ത് വ്യപദേശിവദ്ഭാവേന, വ്യപദേശിവദ്ഭാവത്തെ സ്വീകരിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ പൂർവ്വ അന്തത്തെ പൂർവ്വമായി ഗ്രഹിക്കാൻ പാടില്ല, വിദേശിതാവ് സ്വീകരിക്കാൻ പാടില്ല. ഇവിടെ പ്രാതിപതികത്തെ ഗ്രഹിക്കുന്നിടത്ത് പ്രാതിപതിക അധികാരമാണ്. അപ്പോൾ ഇവിടെ പ്രാതിപതികത്തെ കുറിച്ചാണ് പറയുന്നത്. പൂർവാന്തമായ പ്രാതിപതികം എന്നാണ് പറയുന്നത്. പൂർവാന്തമായ പ്രാതിപതികത്തിൽ നിന്ന് ഇനി വരുമെന്നാണ്. ഇപ്പൊ പൂർവാന്ത പ്രാതിപതികം എന്ന് പറഞ്ഞാൽ പൂർവത്തിനെയും പറയാം, പൂർവാന്ത പ്രാതിപതികം. ഇപ്പൊ സപൂർവാച്ചെന്ന സൂത്രത്തിന്റെ ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? കൃതപൂർവ ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? പൂർവമാണ്. കൃതപൂർവ ശബ്ദം എന്ന് പറയുന്നത് പൂർവ്വ അന്തമായതുകൊണ്ട് തന്നെ അത് പൂർവമാണ് അല്ലേ? അപ്പോ പൂർവാദിനി സൂത്രത്തിന്റെ ആവശ്യമുണ്ടോ? പൂർവാദിനിയുടെ ആവശ്യമുണ്ടോ? കൃതപൂർവ ശബ്ദം എന്ന് പറയുന്നത് പൂർവാന്തമായതുകൊണ്ട് പൂർവമാണ്. വ്യപദേശിവദ്ഭാവേന അത് മതി. മനസ്സിലായ സപൂർവാച്ചയുടെ അർത്ഥം പൂർവാന്തമായ പ്രാതിപതികത്തിന് ഇനി വരുമെന്നാണ്. പൂർവാന്തമായ പ്രാതിപതികം എന്ന് പറയുന്നത് വ്യപദേശിവദ്ഭാവേന പൂർവമാണ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പൂർവാന്തത്തിൽ നിന്നും ഇനി വരും, കേവല പൂർവ്വ ശബ്ദത്തിൽ നിന്നും വരും. അങ്ങനെയാണെങ്കിൽ പൂർവാദിനിയുടെ ആവശ്യമില്ല. പക്ഷേ പൂർവാദിനി എന്ന് പറയുന്ന ഒരു സൂത്രം പ്രത്യേകം ഉണ്ടാക്കേണ്ട താല്പര്യം എന്താണ്? ആ ഇത് പറഞ്ഞിരിക്കുന്നത് പ്രാതിപതികത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഒരു പ്രാതിപതിക അന്തത്തെ വ്യപദേശിവദ്ഭാവേന തഥായി ഗ്രഹിക്കാൻ പാടില്ല. ഇതാണ് വ്യപദേശിവദ്ഭാവോ അപ്രാതിപതികേന. അതുകൊണ്ടാണ് സപൂർവാശ്ച പറഞ്ഞിട്ട് പൂർവാദിനിയും പറഞ്ഞു. അപ്പൊ തിരിച്ചൊരു ചോദ്യം വരും, പൂർവാദിനി എന്ന് പറയുമ്പോൾ പ്രാതിപതിക ഗ്രഹണേ തദന്തസ്യാഭിഗ്രഹണം എന്നുള്ള നിയമം അനുസരിച്ച് പൂർവ അന്തത്തിൽ നിന്നും പ്രത്യയം വരാൻ, പിന്നെ സപൂർവാശ്ച എന്തിനാണ്? അത് മറ്റൊരു പരിഭാഷ. എന്താണ് ഗ്രഹണമത പ്രാതിപതികേന തതന്തവിധിർ നാസ്തി. പ്രാതിപതികത്തെ നിർദ്ദേശിച്ചൊരു വിധി വരുമ്പോൾ തദന്തവിധി പാടില്ല. ഏതുപോലെ പ്രത്യേകഗ്രഹണേ തദന്തഗ്രഹം, പ്രത്യേകത്തെ ഗ്രഹിക്കുമ്പോൾ എന്താണ് തദന്തത്തെ ഗ്രഹിക്കുക. പക്ഷെ പ്രാതിപതികത്തെ നേരിട്ട് നിർദ്ദേശിച്ചിട്ട് വിധിക്കുകയാണെങ്കിൽ ഇവിടെ പൂർവ എന്ന് പറയുന്ന പ്രാതിപതികത്തെ നേരിട്ട് നിർദ്ദേശിക്കുകയാണ്. അത് നേരിട്ട് നിർദ്ദേശിക്കുന്നിടത്ത് തദന്തവിധി വരാൻ പാടില്ല എന്നുള്ളതിന്റെ ജ്ഞാപകമാണ് സപൂർവാച്ച പറഞ്ഞത്. അല്ലെങ്കിൽ വെറ്റ സൂത്രം മതി, പൂർവാദിനി എന്ന് പറഞ്ഞാൽ പൂർവ്വത്തിൽ നിന്നും വരും, പൂർവം അന്ത്യത്തിലുള്ള കൃതപൂർവത്തിൽ നിന്നും വരാം. അങ്ങനെ വരാമെന്നിരിക്കുക പിന്നെ ഇതിന് സപൂർവാച്ച എന്ന് പറഞ്ഞു. പറയുന്നു ഗ്രഹണവത പ്രാതിപതികേന, എന്നുവെച്ചാൽ പ്രാതിപതികത്തെ ഗ്രഹിച്ചുകൊണ്ടുള്ള വിധി. അത് ഗ്രഹിക്കുക എന്താ പറയുന്നത്, പ്രാതിപതികത്തെ നേരിട്ട് സൂത്രം നിർദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെ അതുകൂടെ വേണം. ഇപ്പോൾ ഇനി പ്രത്യയം വിധിക്കേണ്ട പ്രാതിപതികത്തെ സൂത്രത്തെ നേരിട്ട് നിർദ്ദേശിച്ച് എങ്ങനെ പൂർവം, അല്ലെങ്കിൽ പൊതുവായ നിയമം ഉണ്ടെന്താണ് പ്രാതിപതിക ഗ്രഹണെ തദന്തസ്യാവിഗ്രഹണം, അതുണ്ട്. പക്ഷെ പ്രാതിപതികത്തെ തന്നെ നേരിട്ട് നിർദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ തദന്തവിധി വരുന്നില്ല എന്നുള്ളതിന് ജ്ഞാപകമാണ് സപൂർവാസ്. അങ്ങനെ രണ്ടെണ്ണത്തിന് ജ്ഞാപകമാണ്. ഇതിനെ കുറിച്ച് ഒരുപാട് ചർച്ചയുണ്ട്. ഈ കൃതപൂർവി ഈ അഷ്ടാധ്യായിൽ മുഴുവനും നോക്കിയാലും ഈ രണ്ട് പരിഭാഷകളും ശരിയായി പോകുന്നുണ്ടോ? അതോ വീണ്ടും അപവാദം? അതും വീണ്ടും അപവാദങ്ങൾ വരാം. അതുവരും എല്ലാ പരിഭാഷകൾക്കും അപവാദങ്ങളും വീണ്ടും അപവാദങ്ങളും ഉണ്ട്, ജ്ഞാപകങ്ങളും. ഒരു അഷ്ടാധ്യായിയിലെ ഒരു പരിഭാഷയും ഒന്നും ശാശ്വതമല്ല എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്ന എന്താണ്, ഭാഷ വളരെ വിപുലമാണ്, നിയമങ്ങൾ വളരെ പരിമിതവും. പത്തോ 5000 സൂത്രങ്ങൾ കൊണ്ടൊരു വളരെ വിപുലമായ ഭാഷയ്ക്ക് നിയമം ഉണ്ടാക്കാൻ പോയാൽ ഭാഷ നിയമങ്ങളിൽ ഒതുങ്ങത്തില്ല. അപ്പൊ സൂത്രങ്ങളിൽ നിന്നുകൊണ്ട് പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ വേറിടത്ത് പ്രശ്നം വരും, പിന്നെ പുതിയ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ വ്യാകരണശാസ്ത്രം വളരെ ജടിലമായി. ഗ്രഹിക്കാനും ഓർമ്മിച്ചു വയ്ക്കാനും ഈ പറയുന്ന തന്നെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എഴുന്നേറ്റ് നിന്ന് കേൾക്കേണ്ടി വരും, ഇരുന്നാൽ ചിലപ്പോൾ പിടികിട്ടി എന്ന് വരും. എന്താണ് രണ്ട് പരിഭാഷ, പൂർവാദിനി സപൂർവാച്ച. ഒന്നൊരു പരിഭാഷയ്ക്ക് ജ്ഞാപകം, മറ്റൊന്ന് മറ്റൊരു പരിഭാഷയ്ക്ക് ജ്ഞാപകം. ഇപ്പം മനസ്സിലാക്കാൻ തന്നെ പ്രയാസമുള്ള കാര്യം. ഇതുകൊണ്ട് എന്തുകൊണ്ട് ഇതൊക്കെ വരുന്നു, കാരണം സൂത്രത്തിന്റെ അപര്യാപ്തതയാണ് അത് കാണിക്കുന്നത്, ഭാഷയുടെ വൈഫല്യവും. എന്തുകൊണ്ട് സംഭവിച്ചു, ഭാഷ എന്ന് പറയുന്നത് ചലനാത്മകമാണ്, വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം നിയമത്തെ മുറുകെ പിടിക്കാൻ പറ്റത്തില്ല. അപ്പം നിയമത്തിലും മാറ്റം വരുത്തേണ്ടി വരും. സൂത്രത്തെ നേരിട്ട് മാറ്റാൻ പറ്റും, അപ്പൊ സൂത്രത്തെ വ്യാഖ്യാനിച്ച് മാറ്റും. അതാണ് വ്യാകരണം ഇത്രയും ജടിലമായത്. പിന്നെ സിദ്ധാന്തപതി പഠിക്കുന്നവരെ സംബന്ധിച്ച് പൂർവാദിനി സപൂർവാച്ച രണ്ട് സൂത്രത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇത്രയും സങ്കീർണമായ പ്രക്രിയയുള്ള രണ്ട് സൂത്രങ്ങൾ കൂടെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ വളരെ പ്രയോജനമുള്ള പ്രയോഗത്തിലുള്ള ശബ്ദങ്ങൾക്ക് ഉള്ള സൂത്രങ്ങൾ വേറെയുണ്ട്. അതൊന്നും കൊടുത്തിട്ട് കൊടുക്കാതെ വരതരായ കൊണ്ടിരുന്ന എന്ത് ചെയ്തു, ഇത്രയും സങ്കീർണമായ രണ്ട് സൂത്രങ്ങൾ കൊടുത്തു. ഉദാഹരണം പറഞ്ഞാൽ ധാരാളം ഉപയോഗിക്കുന്നതാണ് സാക്ഷി, സ സാക്ഷാത് ദൃഷ്ടരി സജ്ഞായാം. സാക്ഷാത് എന്ന് പറയുന്ന അമേയത്തിൽ നിന്ന് ഇനി വന്നിട്ട് സാക്ഷി എന്നുള്ള ശബ്ദം സിദ്ധിക്കുന്നു. സാക്ഷി എന്ന് പറയുന്നത് ഏത് കാലത്തും പ്രയോഗിക്കുന്നതാണ്, എല്ലായിടത്തും ചർച്ച ചെയ്യുന്നതാണ്. മനുസ്മൃതിയിലും ആരാണ് സാക്ഷി, സാക്ഷിയുടെ യോഗ്യതകൾ എന്താണ്, ആർക്കൊക്കെ സാക്ഷിയാകാം, ആർക്ക് സാക്ഷിയാകാൻ പാടില്ല, ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നു. അങ്ങനെ വളരെ പ്രസിദ്ധമായ ശബ്ദമാണ് എന്താ സാക്ഷി, അതിവിടെ കൊടുത്തില്ല. മനുഷ്യന്റെ തല പോയിക്കുന്ന രണ്ട് സൂത്രങ്ങളും കൊടുത്തു. സിദ്ധാന്തം ഊന്നി പഠിക്കുന്നവർ ഇവിടെ കിടന്ന് കറങ്ങിപ്പോകത്തേ ഉള്ളൂ. അങ്ങനെ പല സൂത്രങ്ങളും ഇവിടെ വന്നിട്ടില്ല, ലഘുവായി പ്രയോഗത്തിലുള്ള സൂത്രം. അടുത്തു വരുന്നു ഇഷ്ടാദിഭ്യസ്ഥം അനേന ഇഷ്ടി. ഇത് വ്യാകരണത്തിലെ ഒരു അപൂർവ പ്രയോഗമാണ്, പലയിടത്തും കണ്ടുകഴിഞ്ഞാൽ തിരിച്ചറിയാൻ പ്രയാസമാണ്. തസ്യ ഇൻവിഷയസ്യ കർമ്മണ്യ ഉപസംഖ്യാനം പഠിച്ചവരുന്നു കാരക പ്രക്രിയയിൽ പഠിച്ചതും പഠിക്കാത്തതൊക്കെ സമം. പിന്നെ തസ്യ ഇൻവിഷയസ്യ കർമ്മണി ഉപസംഖ്യാനം, അതായത് ഇന്നന്തമായ ത എല്ലാം നിഷ്ഠ ആയിരിക്കും. നിഷ്ഠ പ്രത്യാന്തങ്ങളാണ് ഇന്നന്തമായ ത. അതിൻ്റെ കർമ്മത്തിന് സപ്തമി വിധിക്കുകയാണ്, ആണ് ആവാർത്തികം. തസ്യ ഇൻവിഷയസ്യ കർമ്മണി ഉപസംഖ്യാനം പഠിച്ചെന്ന എൻ്റെ ഒരു അല്ലേ. ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുകയാണ്, ഇഷ്ടം യജ ദേവപൂജ സംഗതികരണ ദാനേഷ്. യജ്ഞധാതുവിൽ നിന്ന് നിഷ്ഠ വന്നു. നിഷ്ഠ വന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു വജസ്വ്യജാതീന കിരി സമ്പ്രസാരണ സമ്പ്രസാരണ അശപൂർവരൂപം അഷ്ടുത്വം ഇഷ്ടം ഇത്രയും വരും. സമ്പ്രസാരണം പൂർവരൂപം ഷത്വം ഷ്ടുത്വം അതിൻ്റെ ഇഷ്ടം നിഷ്ഠാന്തമാണ്. അപ്പോ യജ് സകർമ്മകതാതുമാണ് കർമ്മത്തിന്റെ അപേക്ഷയിൽ ഭാവാർത്ഥത്തിൽ പ്രത്യേകമുണ്ട്. ഇഷ്ടം അനേന എന്ന് വിഗ്രഹിക്കുന്നു. കർത്തരി എന്തു വന്നു, ഇനി പ്രത്യേകം ഇഷ്ടി എന്ന് വന്നു. ഇഷ്ടി എന്ന് പറഞ്ഞു യാഗം ചെയ്തു എന്നർത്ഥം. ഇതിന്റെ കർമ്മം എന്താണ്, എന്താ ചെയ്തത്? അധ്വരം. അധ്വരേ കർമ്മത്തിൽ സപ്തമി വരും, അതാണ് അധ്വരേഷു ഇഷ്ടി എന്ന് വരും. യാഗം ചെയ്തു, എന്തിനെ ചെയ്തു, യാഗത്തെ ചെയ്തു. എന്നുവെച്ചാൽ യാഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സംഭവം മാത്രമല്ല, ഒരുപാട് കർമ്മങ്ങളുണ്ട് അവിടെ. അതെല്ലാം കൂടെ ചേർത്തിട്ടാണെന്ന് പറയുന്നത് യാഗം എന്ന് പറയുന്നത്. അത് ചെയ്തു എവിടെ, അത് ചെയ്യേണ്ട ആ വിപുലമായ കർമ്മത്തിൽ. അപ്പോൾ കർമ്മം അധ്വരമാണ് കർമ്മം. കർമ്മത്തിൽ സപ്തമി ഏകവചനം പറയാം, അതിന് വചനത്തിലല്ല. അതാണ് അടുത്ത് കൊടുക്കുന്നത്. അധീതി വ്യാകരണി, ഇതാണ് അവിടെ ഉദാഹരണം കൊടുത്തത്. അധീതി വ്യാകരണി, അധീതി ശാസ്ത്രേഷു അങ്ങനെയും പറയാം. അതിപൂർവമായ ഇങ്ങ് ധാതുവിൽ നിന്ന് ഭാവാർത്ഥത്തിൽ നിഷ്ഠവും അധീത ശബ്ദം വന്നു. അധീനിഷ്ഠം അധീതം അധ്യയനം ചെയ്തു എന്നർത്ഥം. എന്തധ്യയനം ചെയ്തു? നേരത്തെ യാഗത്തിൻ്റെ പറഞ്ഞ പോലെയാണ് യജിച്ചു എന്ന് പറഞ്ഞാൽ എന്താ യജിച്ചു? ഒരുപാട് കർമ്മങ്ങളുണ്ട്. അവരിവിടെ അധ്യയനം ചെയ്തു ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്. ഏത് അധ്യയനം ചെയ്തു? വ്യാകരണം. പക്ഷെ അധീതി വ്യാകരണം എന്ന് പറയാൻ പാടില്ല, അത് കർമ്മമാണെങ്കിലും. അതായത് അധീതി അധീതം അനേന എന്ന് വിഗ്രഹിക്കുന്നു. അധീതം അനേന ഇഷ്ടം അനേന എന്നൊക്കെ വിഗ്രഹിക്കുമ്പോൾ കർത്തരിയാണ് ഇന്ന് വരുന്നത്. കിം അധീതി എന്ന് ചോദ്യം വരും. അവൻ പറയുന്നു വ്യാകരണം പറയാൻ പാടില്ല. പിന്നെയോ വ്യാകരണേ അധീതി, ഇന്നെന്താണെങ്കിൽ അതും തസ്യ ഇൻവിഷയത്യ എന്ന് പറയുന്നത് ഇഷ്ടാതിഭ്യസ്തപ്രകാരം വരുന്ന ഇന്ന്. ഇഷ്ടാതിഭ്യസ്തപ്രകാരം വരുന്ന ഇന്നന്തത്തിന്റെ കർമ്മത്തിൽ എന്ത് വരണം? സപ്തമി വരണം. കർമ്മത്തിൽ സപ്തമി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നേ അല്ല. ഒന്നുകിൽ കർമ്മത്തിൽ പ്രഥമ വരണം, ഉക്തേ കർമ്മണി പ്രഥമ അനുക്തേ ദ്വിതീയ, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഷഷ്ടി വരണം, കർത്തൃകർമ്മണോ കൃതി. ഇതെന്ത് വന്നിരിക്കുന്നു? സപ്തമി. പക്ഷെ ഇങ്ങനെ പ്രയോഗിക്കാറുണ്ട്. ഇത് ഈ സൂത്രവും ഇതിന്റെ വൃത്തിയും കണ്ടാ ഒന്നും മനസ്സിലാവില്ല അല്ലേ? ഈ ലഘു സിദ്ധാന്തം കൂടി വായിച്ചാൽ അത് മനസ്സിലാവില്ല. അത് മനസ്സിലാകത്തില്ല. വിശദീകരണം വേണം. അപ്പോ ഇഷ്ടി എന്ന് വെച്ചാൽ കർത്തരിയിൽ ഇൻവന്നുകൊണ്ട് യജനം ചെയ്തവൻ എന്നും. അപ്പൊ അവിടെ ഒരു ചോദ്യം വരും, കിം എന്ത് യജനമാ ചെയ്തത്? അധ്വരം. അവിടെ അധ്വരേ, അത് അധ്വരം എന്നുള്ള ഉദാഹരണം എന്നുകൊണ്ട് കൊടുത്തു എന്ന് വെച്ചാൽ അങ്ങനെ പ്രയോഗമുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഉദാഹരണം കൊടുത്തത്. അതുപോലെ തന്നെ അതീതി അനേന അതീതി എന്നാണ് വിഗ്രഹിക്കുന്നത്. യവൻ അധ്യയനം ചെയ്തവൻ കിം അതീതി പറയുന്നു വ്യാകരണം പറയാൻ പാടില്ല. വ്യാകരണേ സപ്തമി വരുന്നു. ചോദിക്കുമ്പോ കിമ്മെന്ന് ചോദിക്കാം. ആ ചോദിക്കുമ്പോ അങ്ങനെ ചോദിക്കും. കർമ്മമാണല്ലോ കിമ്മെന്ന് ചോദിക്കാന്ന് പറഞ്ഞാൽ സാധനം കർമ്മമാണ്, വിഭക്തി മാറിയെന്നേ ഉള്ളൂ, കർമ്മമല്ലാതാകുന്നില്ല. അത് കൃതപൂർവി എന്ന് പറയുന്നിടത്തും അങ്ങനെയല്ല. കൃതപൂർവി അനേന കിം അവിടെയും അങ്ങനെ തന്നെ. കടം അങ്ങനെ കർമ്മം മാറുന്നില്ല, വിഭക്തി മാറുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. അവിടെ വിഭക്തി ദ്വിതീയ തന്നെയാണല്ലോ. അവിടെ ദ്വിതീയ. ഇവിടെ ഇഷ്ടാദി ഗണത്തിൽപ്പെട്ട ശബ്ദങ്ങളുടെ കർമ്മത്തിൽ സപ്തമി വരും. അതാണ് തസ്യ ഇന്മിഷേസ്യ കർമ്മണി ഉപസംഖ്യ. അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളും കാവ്യങ്ങളും മറ്റും വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിടികിട്ടത്തൂല. ഇത് വായിച്ചു കഴിഞ്ഞു അതീതി വ്യാകരണം എന്ന് കണ്ടു കഴിഞ്ഞാൽ വ്യാകരണേ വ്യാകരണത്തിൽ അതീതി, നമ്മൾ അങ്ങനെ ചിന്തിക്കത്തേ ഉള്ളൂ. എന്താ ഈ വ്യാകരണത്തിൽ അതീതി എന്നെ കണ്ടെത്തിരിച്ചറിയുമ്പോഴാണ് എന്താണ് അതീതി അനേന ഇവൻ അധ്യയനം ചെയ്തവനാണ് എന്നുള്ള അർത്ഥം തോന്നാൻ വലിയ പ്രയാസം. ഇന്നന്തത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. സ്വാമി, സ്നേഹധാതുവിന് ഇതേപോലെ സപ്തമിയിൽ കർമ്മം വിധിക്കുന്നുണ്ട്. സ്നേഹധാതുവിനും സപ്തമിയിൽ കർമ്മം വിധിക്കുന്നുണ്ട്. അത് വിഷയസപ്തമി, വിഷയം കർമ്മമല്ല, കർമ്മമല്ല അധികരണം തന്നെ വിഷയം. അത് കേൾക്കുമ്പോ കർമ്മമായിട്ട് തന്നെ അനുഭവപ്പെടുക. അത് അത് വിഷയമാണ്. ത്വയി സ്നിഹ്യാമി അല്ലെങ്കിൽ തസ്മിൻ സ്നിഹ്യതി, സ്നേഹത്തിന്റെ വിഷയമാണെന്ത്? വിഷയസപ്തമി. അപ്പൊ അത് ആധാരമാണ്. അധികരണമാണ്. എന്തുകൊണ്ട്? അതും സവിഷേകമാണ്, സ്നേഹം. മോക്ഷ ഇച്ഛാസ്തി, മോക്ഷം എന്ന് പറയുന്നത് ഇച്ഛയുടെ വിഷയമാണ്, അതുപോലെ സ്നേഹത്തിനും വിഷയമാണ്. സവിഷയമാകുമ്പോൾ അധികണ്ഠത്തിൽ സപ്തമി വരും. അടുത്ത് വരുന്നത് മത്വർത്തിയ പ്രത്യയങ്ങൾ. അഥം മത്വർത്തിയ, മതുപ്പാണ് ഇവിടുത്തെ പ്രത്യയം. പകാരം വിത്തായി പോയി. മത്വർത്ഥം മത്വർത്തെ ഭവ മത്വർത്തിയ ഗഹാദിഭ്യസ്ഥ ഗഹാദി ഗണത്തിൽപ്പെട്ടുകൊണ്ട് ഇച്ഛ വന്നിട്ടാണ് മത്വർത്തീയം. മത്വർത്ഥത്തിൽ ഉള്ള പ്രത്യയങ്ങൾ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ മതുപർത്ഥത്തിലുള്ള പ്രത്യയങ്ങൾ. മതുപ്പെന്ന് പറയുന്നതിന് ഒന്നുകൂടെ ചുരുക്കി എന്ത് പറഞ്ഞു? മത്വ സാറിന് എങ്ങനെയാ പറയുന്നത്? മത്വർത്ഥ ലക്ഷണ എന്നിട്ട് സാറിന് പ്രയോഗിക്കാറില്ല. മതുപർത്ഥമെന്ന് എന്താ പറയുന്നു? പ്രയോഗലാഘവം വളരെ പ്രസിദ്ധമാണ് മത്വർത്തി. ധൂമവാൻ, വന്യമാൻ തുടങ്ങിയ ശബ്ദങ്ങളെല്ലാം എന്താണ്? മത്വർത്തിയ പ്രത്യയങ്ങൾ, പ്രത്യാന്തങ്ങളാണ്. തദസ്യ അസ്ഥി അസ്മിൻ ഇതി മതുപ്പ്. തദസ്യ അസ്ഥി തദസ്മിൻ അസ്ഥി എന്നുള്ള അർത്ഥത്തിൽ മതുപ്പ് പ്രത്യയം വരുന്നു. വന്യമാൻ ധൂമാൻ ഓർത്തിച്ചാൽ മതി. വന്യഹി അസ്യ പർവ്വതസ്യ അസ്ഥി വന്യമാൻ. വന്യഹി അസ്മിൻ പർവ്വതേ അസ്ഥി വന്യമാൻ. അതാണ് അതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അസ്യ അസ്മിൻ ഏകവചനത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിലും ദ്വിവചനവും ബഹുവചനവുമാണ്. ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നു. ഗാവഹ അസ്യ അസ്മിൻ വാസന്തി ഗോമാൻ. ഇവിടെ അസ്യ എന്ന് പറയുന്നതിന് പകരം ഗാവഹ അനയോഹോ സന്ധി ഗാവഹ എന്ന് പറയുന്നത് സന്ധി വരത്തില്ല. സ്തഹ ഗാവഹ അനയോഹോ സ്തവ ഗൗ അല്ല. ഗാവഹയാണെങ്കിൽ ബഹുവചനം വരും. അത് ഇവിടെ ഇപ്പം അത് നോക്കുക. അസ്യ അസി എന്ന് പറയുന്നത് ഏകോവനോ ദ്വിവനോ ബഹുവനോ ആണ്. അത് നോക്കുക ആദ്യം. അപ്പോ ഗോഹോ ഗൗഹു അസ്ഥി ഗാവു സ്തഹ ഗാവഹ സന്ധി അങ്ങനെ പ്രയോഗിക്കാം. ഇവിടെ അസ്ഥി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ അസ്യ എന്ന് പറയുന്നിടത്ത് ഗാവഹ അസ്യ സന്ധി അല്ലെങ്കിൽ അനയോഹോ സന്ധി അല്ലെങ്കിൽ ഏഷാ സന്ധി. അവിടെയും ഏകവന ദ്വിവന ബഹുവനങ്ങൾ ഉപയോഗിക്കും. ഗാവഹ അസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോമാൻ. അനയോ എന്ന് പറഞ്ഞാൽ ഗോമന്ത. ഏഷാ എന്ന് പറഞ്ഞാൽ ഗോമന്ത. വന്യമാൻ വന്യമന്തോ വന്യമന്തം. എന്നുവെച്ചാൽ അസ്യ അസ്ഥി ഇതിൽ ഏകവചനം ദ്വിവചനം ബഹുവചനം പ്രയോഗിക്കാം. അതുപോലെ അസ്യ അസ്മിൻ ഇതിലും ഏകവചന ദ്വിവചനം പ്രയോഗിക്കാം. എങ്ങനെ വേണോ ഗ്രഹിക്കാം. അപ്പോൾ വന്യഹി അസ്മിൻ അസ്ഥി വന്യഹി അനയോഹോ അസ്ഥി വന്യഹി യേശു അസ്ഥി അല്ലെങ്കിൽ വന്നയ ബഹുവചനത്തിൽ പ്രയോഗിക്കാം. വന്നയ അസ്യ സന്ധി അസ്മിൻ ആണെങ്കിൽ അസ്മിൻ അല്ലെങ്കിൽ അസ്യ സന്ധി വന്നേഹ അനയോഹോ സന്ധി. പിന്നെ വന്നേഹ അല്ലെങ്കിൽ ഏഷാം സന്ധി. ഒരു വ്യത്യാസം വരുമ്പോൾ വന്യമാൻ വന്യമന്തോ വന്യമന്ത. ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ വന്യമാൻ. രണ്ട് വ്യക്തിയെ കുറിച്ചാണ് പറയണമെങ്കിൽ മൂന്നാണ്. പക്ഷേ ഒരു വ്യത്യാസം ഉണ്ട്. എന്താണ്? കാലത്തിൽ വ്യത്യാസം വരാൻ പാടില്ല. അസ്ഥി വർത്തമാന കാലത്തിൽ തന്നെ ആയിരിക്കണം. ഇന്നലെ ഗോ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രയോഗിക്കാൻ പാടില്ല. നാളെ ഗോ ഉണ്ടാകും അവിടെ പ്രയോഗിക്കാൻ പാടില്ല. വർത്തമാനകാലത്തിലെ പ്രയോഗിക്കാവൂ. ഇനി അങ്ങനെ പ്രയോഗിക്കേണ്ടി വന്നാൽ എങ്ങനെ പറയേണ്ടി വരും? അതീത ധൂമവാൻ എന്ന് പറയാം. ഭവിഷ്യൻ ധൂമവാൻ അങ്ങനെ പ്രയോഗിക്കാം. അല്ലാതെ ഒറ്റയ്ക്ക് മുമ്പ് ധൂമം ഉണ്ടായിരുന്നു എന്ന് പറയാൻ എന്താണോ വന്യരസ്യ അസ്ഥി വന്യമാൻ എന്ന് പ്രയോഗിക്കാൻ പാടില്ല. വർത്തമാനത്തിലുള്ളതിനെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഗോശബ്ദത്തിൽ നിന്ന് മതിപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? പ്രഥമാന്തത്തിൽ നിന്നാണ് വരുന്നത്. മത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യ സൂത്രം വരുന്നു. ആദ്യം വരുന്നു അത്വസന്ധസിച്ച ധാതു ഉപധാദീർഘം മാതു സർവനാമസ്ഥാനെ നമ്മ സുലോകം സംയോഗാന്തലോകം ഓമാൻ വന്യമാൻ ധൂമവാൻ യവമാൻ. പിന്നെ അവിടെ വായും വരും മായും വരും. അങ്ങനെ മാതുപുതായസമതുർവോ അയവ അയവാദിഭ്യ. അതാണ് മായും വായും മാറി മാറി. നേരത്തെ പഠിച്ചത് ഓർമ്മയുണ്ട? മാതുപുതായസമതുർവോ വേദാഹ സന്ധ്യസ്യ പഠിച്ചായിരുന്നു. വേദസ്വാൻ പഠിച്ച. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ.